സ്വപ്നസ്മൃത്തിയോർദൃഷ്ടസ്യവദർശനാതിരിക്തം സ്വഭാവപാദിനാ ദേഹസ്യവദർശനാദിക്രിയാന വ്യതിരിക്തസ്യതി തന്ന ഇതിഹി ദേഹസ്യവദർശനാദിക്രിയാ സ്വപ്നെ ദൃഷ്ടസ്യവദർശനജ്ഞസ്യ. ഇവിടെ നിന്ന് സിദ്ധാന്തമാണ് പറയുന്നത്. ഇവിടെ പൂർവപക്ഷി ദേഹാത്മവാദി, പൂർവപക്ഷി ദേഹാത്മവാദികളെ പുതിയ ചാർവാകന്മാരെന്ന് പറയും. അവരെല്ലാവരും ഒരേ സിദ്ധാന്തക്കാരല്ല, പലരും പലതരത്തിൽ പറയും. അവർ പറയുന്നത് ഈ ദേഹം തന്നെയാണ് ആത്മാവ്, അല്ലെങ്കിൽ ദേഹാദി സംഘാതം, അതിൽ നിന്ന് വേറിട്ടൊരാത്മാവൊന്നുമില്ല. ശരീരവും കരണങ്ങളും മനസ്സും എല്ലാം കൂടെ ചേർന്ന ഈ സംഘാതം, ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? സ്വപ്നസ്മൃതിയോ ദൃഷ്ടസ്യോ ദർശന, സ്വപ്നത്തിനും സ്മരണയിലും ജാഗ്രത അനുഭവങ്ങളുടെ സ്മരണയിലും ദൃഷ്ടസ്യോ ദർശന, അത് വിശദീകരിക്കുന്ന യുക്ത സ്വഭാവവാദന ദേഹസ്യോ ദർശനാദിക്രിയാന വിദഗ്ധസ്യതി തന്ന. ജാഗ്രത്തിൽ ജാഗ്രദേഹസ്യ ദ്രഷ്ടു സ്വപ്നേ നഷ്ടത്വാദ് അതീന്ദ്രിയസ്യ സംസ്കാരസ്യ ച അനിഷ്ടത്വാദ് അന്യദൃഷ്ടേ അന്യസ്യ സ്വപ്നായുഗന്ന സ്വപ്നേ ദൃഷ്ടസ്യ ദർശനം ദേഹാത്മവാദേ സംഭവതി. ജാഗ്രത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരുന്നവൻ ആരാണോ, സ്വപ്നത്തിൽ അതില്ലല്ലോ, അത് പോയി. അപ്പൊ സ്വപ്നത്തിൽ പിന്നെ ആരാ കണ്ടത്? ഇവിടെ പറയുന്നു യദുക്ത സ്വഭാവവാദിന സ്വഭാവവാദി. സ്വഭാവവാദി എന്താ പറയുന്നു? ഇതെല്ലാം ഇതിന്റെ സ്വഭാവം, ഇതിങ്ങനെ ഇരിക്കുന്ന ഇതിന്റെ സ്വഭാവമാണ്. ശരീരം ഇന്ദ്രിയം ഇതെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഇതിന്റെ സ്വഭാവമാണ്. ഇതിനപ്പുറമൊന്നുമില്ല. സ്വഭാവം എന്ന് വെച്ചാൽ കാരണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് സ്വഭാവത്തെ പറയുന്നത്. ഇതിന് പിന്നെല്ലാം ഒരു കാരണമില്ല. അതുകൊണ്ട് ദേഹസ്യ ദർശനാദിക്രിയ, കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ ദേഹം തന്നെ. ഇവിടെ ഓരോന്നിനായിട്ട് പറയും, ദേഹം ഇന്ദ്രിയം മനസ്സ്, ഇതിലാദ്യം ദേഹത്തെ എടുക്കുന്നു. ദേഹം തന്നെയാണ് ഇതിനെയൊക്കെ കാണുന്നത്. എന്ന വ്യതിരിക്തസ്യ ഇതെല്ലാം സംഭവിക്കുന്ന ഈ സ്ഥൂല ശരീര സംഘാതത്തിലാണ് എന്ന് പറയുന്നു. ഇതൊന്നും അത് ശരിയല്ല. എന്ത് യതിഹി ദേഹസ്യോ ദർശനാധിക്രിയ സ്വപ്ന ദൃഷ്ടസ്യോ ദർശനന്യാസ്. ഇവിടെ ആദ്യ സ്ഥൂല ശരീരത്തെ ദ്രഷ്ടാവ് കാണുന്നവൻ എന്ന് എടുത്തുകൊണ്ട് പറയുകയാണ്. ഈ ദേഹത്തിനാണ് ഈ കാഴ്ചയെങ്കിൽ, ദേഹമാണ് കാണുന്നവനെങ്കിൽ സ്വപ്നത്തിൽ എങ്ങനെ കാണും? കാരണം അവിടെ ഈ ദേഹമില്ലല്ലോ, സ്പഷ്ടമാണ്. സ്വപ്ന ദൃഷ്ടസ്യോ ദർശനന്യാസ്യോ സ്വപ്നത്തിൽ ജാഗ്രത കണ്ട ദൃശ്യങ്ങളെയും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജാഗ്രതയിലെ ദൃഷ്ടാവില്ലെന്ന് മാത്രമല്ല, ജാഗ്രത കണ്ട ദൃശ്യങ്ങളെയും സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല. അതാണ് സ്വപ്ന ദൃഷ്ടസ്യോ ദർശനം നസ്യോ അന്ധ സ്വപ്നം പശ്യൻ ദൃഷ്ടപൂർവമേവ പശ്യതി. ഉദാഹരണം പറയുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നടത്തിയത്. അന്ധൻ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ അവൻ മുമ്പ് കണ്ടതിനെ തന്നെ കാണുന്നു. ജാഗ്രത കണ്ട ആനയെ സ്വപ്നത്തിലും കാണുന്നു, മുമ്പ് കണ്ടതിനെ തന്നെ അവൻ സ്വപ്നത്തിലും കാണുന്നു. ദേഹമാണ് കണ്ടതെങ്കിൽ അത് കണ്ടയാൾ അവിടെ ഇല്ലല്ലോ, അപ്പൊ കണ്ട വസ്തുവിനെ എങ്ങനെ കാണാൻ പറ്റും? ശാഗദ്വീപാധിപതം അധിഷ്ഠദ്വീപം. ശാഗദ്വീപത്തിനും മറ്റുള്ള എന്ന് വെച്ചാൽ അവൻ പോയി കണ്ടിട്ടില്ലാത്ത സ്ഥലത്തുള്ള അധിഷ്ഠപൂർവ്വം മുമ്പ് കണ്ടിട്ടില്ലാത്ത വസ്തുവിനെയൊന്നും അവൻ കാണുന്നില്ല. ഈ ഇവിടെ ഇത് ജമ്പുദ്വീപാണ്. ഇവിടെ എന്താണോ അവൻ കണ്ടതേ അവൻ കാണുന്നുള്ളൂ. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒന്നും പോയി അവൻ കാണുന്നില്ല എന്നാണ്. അവിടെയുള്ളതൊന്നും കാണുന്നില്ല. തദ്ദേശസിദ്ധം ഭവതി യസ്വപ്നെ പശ്യതി ദൃഷ്ടപൂർവം വസ്തു സയവപൂർവം വിദ്യമാനേ ചക്ഷുഷ അദ്രാക്ഷി ദേഹയിലെ. അതുകൊണ്ട് മനസ്സിലാക്കാം തദ്ദേശ സിദ്ധം ഭവതി. അതുകൊണ്ട് ഇക്കാര്യം വ്യക്തമാണോ? യസ്വപ്നെ പശ്യതി, ഏതൊരുവനാണോ സ്വപ്നത്തിൽ ദൃഷ്ടപൂർവം പശ്യതി വസ്തു, ദൃഷ്ടപൂർവം വസ്തു പശ്യതി, മുമ്പ് കണ്ട വസ്തുവിനെ കാണുന്നത്, സൈവപൂർവം വിദ്യമാനെ ചക്ഷുഷി അദ്രാക്ഷി. അതിൽ നിന്ന് മനസ്സിലാക്കാം മുമ്പ് അവനിൽ ഉണ്ടായിരുന്ന ഈ സ്ഥൂല ശരീരത്തിൽ ജാഗ്രതയിൽ ഉണ്ടായിരുന്ന സൈവപൂർവം വിദ്യമാനെ ചക്ഷുഷ എന്ന ദേഹയിലെ ദേഹസ്ഥ ദൃഷ്ട സയേനാദ്രാക്ഷി തസ്മിൻ ഉദ്ധൃതി ചക്ഷുഷി സ്വപ്നെ തദൈവ ദൃഷ്ടപൂർവ്വം എന്ന പശ്. ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഇവിടെ പറയുന്നത് ആ ദേഹം ആണ് കണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, കാരണം ദേഹം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണും നമ്മൾ ഈ കാണുന്ന കണ്ണും ചെവിയും ഈ കാണുന്ന ഇന്ദ്രിയങ്ങൾ, ഇതിനെ ഗോളകങ്ങളെന്ന് പറയും, ഇതോടുകൂടി ദേഹമാണ്. ഇതാണ് കണ്ടതെങ്കിൽ സ്വപ്നത്തിൽ ജാഗ്രതയിൽ ഉണർന്നിരുന്ന ആനയെ ഇതാണ് കണ്ടതെങ്കിൽ, പറയുന്നു ഒരാളുടെ കണ്ണ് ചുവന്നെടുത്തു, രാജാവ് എന്തോ കടുത്ത കുറ്റം ചെയ്തുകൊണ്ട്, ഉദ്ധൃത ചക്ഷു എന്ന് പറയും. അതില്ലല്ലോ, സ്വപ്നത്തിൽ പോയാൽ പിന്നെ എങ്ങനെ കാണും? കണ്ണേ പോയി. പക്ഷെ കണ്ണുണ്ടായിരുന്നപ്പോ അവനെന്തിനാണോ കണ്ടത്, സ്വപ്നത്തിൽ അവൻ വീണ്ടും കാണുന്നു. അപ്പൊ ദേഹമാണ് കണ്ടിരുന്നതെങ്കിൽ ഉദ്ധൃത ചക്ഷു, കണ്ണ് ചൂഴ്ന്നെടുത്തവന് മുമ്പ് കണ്ട കാഴ്ചകളെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമായിരുന്നില്ല. അതാ പറയുന്നു. പക്ഷെ ഉദ്ധൃത ചക്ഷുവും കാണുന്നുണ്ട്. കണ്ണ് ചുഴിനിർത്തിയതിനു ശേഷം അവന് ജാഗ്രതയിലൊന്നും കാണാൻ പറ്റുന്നില്ല. സ്വപ്നത്തിൽ പോയാൽ അവൻ പണ്ട് കണ്ടതിനെ കാണും എന്ന്. ഇവിടെ ജന്മാന്ധനെ കുറിച്ചല്ല പറയുന്നു. ജന്മനാന്ധൻ കണ്ടെന്ന് വരില്ല. പക്ഷേ ഈ ജന്മത്തിൽ കണ്ടിട്ടുള്ളവൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടാൽ അവന് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ദേഹമാണ് ദ്രഷ്ടാവെന്ന് പറയണമെങ്കിൽ അവിടെ കണ്ണില്ല. അതുപോലെ ചെവിയെ സംബന്ധിച്ച് പറയാം, എല്ലാ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് പറയാം. ഈ ജാഗ്രതത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ അനുഭവിക്കുകയും ഏതെങ്കിലും കാരണവശാൽ ഇത് നഷ്ടപ്പെടുകയും ചെയ്താലും സ്വപ്നത്തിനിതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇതുകൊണ്ട് മനസ്സിലാക്കാൻ ദേഹമല്ല ദ്രഷ്ടാവ്, ദേഹമായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു, ദ്രഷ്ടാവില്ല പിന്നെ കാണത്തില്ല. അതാണ് ഇവിടുത്തെ യുക്തി. ദേഹമായിരുന്നെങ്കിൽ അവിടുത്തെ ദ്രഷ്ടാവ് ഈ ചക്ഷുരിന്ദ്രിയത്തോടുകൂടിയ ഇതാണ്, ഈ മാംസ ചക്ഷുസ്സോടുകൂടിയ അവനായിരുന്നു ദ്രഷ്ടാവ്. അത് നഷ്ടപ്പെട്ടു, പിന്നെ സ്വപ്നത്തിൽ ആ കാഴ്ച ഉണ്ടാകത്തില്ല. കണ്ടവനവിടെ ഇല്ലല്ലോ, പക്ഷെ കണ്ടവനവിടെ ഇല്ലാതിരുന്നിട്ടും അവിടെ കാണുന്നു. അതുകൊണ്ട് മനസ്സിലാക്കാം ഈ കണ്ണല്ല കാണുന്നത്. തദശ്ചേത് സിദ്ധം ബോധിയ സ്വപ്നെ പശ്യ ദൃഷ്ടപൂർവ സൈവ പൂർവം വിദ്യമാനെ ചക്ഷു അദ്രാക്ഷി. മുമ്പ് കണ്ണുണ്ടായിരുന്നു കൊണ്ടാണ് അവൻ കണ്ടത്, എന്നാ ദേഹി വെറും ദേഹം കൊണ്ടല്ല, കണ്ണുള്ള ദേഹം കൊണ്ടാവേണ്ടത്. ദേശ്യ ദുഷ്ട, ഇനി ദേഹത്തെയാണ് അങ്ങനെ പറയുകയാണ് കണ്ടവനെന്ന് പറയുകയാണെങ്കിൽ, സ ഏന അദ്രാക്ഷി, ഏത് ദേഹം കൊണ്ടാണോ കണ്ടത്, തസ്മിൻ ഉദ്ധൃതേ ചക്ഷുഷി, ആ കണ്ണിനെ മാറ്റിക്കളഞ്ഞു. സ്വപ്നെ തദൈവ ദുഷ്ടപൂർവം ന പശ്യ, സ്വപ്നത്തിൽ അവൻ പിന്നെ കണ്ണില്ലായിരുന്നു. അസ്ഥിത ലോകപ്രസിദ്ധിപൂർവം ദുഷ്ടമായ ഹിമവത ശൃംഗം അദ്ദേഹം സ്വപ്നെ അദ്രാക്ഷം ഇതി ഉദ്ധൃത ചക്ഷുഷാം അന്ധാനാം. ഉദ്ധൃത ചക്ഷുഷാം അന്ധാനാം, കണ്ണ് ചൂഴുന്നിടത്ത് അന്ധന്മാരും പറയുന്നു എന്താണോ ലോകെ പ്രസിദ്ധി, ലോകപ്രസിദ്ധമായ കാര്യമാണ്, പൂർവ്വം ദുഷ്ടമായ ഹിമവത ശൃംഗം, ഞാൻ മുമ്പ് ഇന്നലെ ഹിമവാന്റെ ശൃംഗത്തെ കണ്ടു. അദ്ദേഹം സ്വപ്നെ അദ്രാക്ഷം, എന്താ അത് കഴിഞ്ഞ സ്വപ്നത്തിനും ഞാൻ കണ്ടു. എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാഗ്രതയിൽ കാണുന്നതേ സ്വപ്നത്തിൽ കാണാൻ പറ്റും. ജാഗ്രതയിൽ ചിറവുള്ള മനുഷ്യരെ കാണാറില്ല, പക്ഷെ സ്വപ്നത്തിൽ ചിറവുള്ള മനുഷ്യരെ കാണാറുണ്ടല്ലോ. അപ്പൊ ജാഗ്രതയിൽ കണ്ടതേ സ്വപ്നത്തിൽ കാണാവുന്ന എങ്ങനെ പറയാൻ പറ്റും? അത് ജാഗ്രതയിൽ കണ്ടത് തന്നെയാണ്. കാരണം ജാഗ്രതയിൽ മനുഷ്യനെയും കണ്ടു ചിറവും കണ്ടു, സ്വപ്നത്തിൽ ഇതിനെ യോജിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അത് ആ സ്വപ്നം മനസ്സിന് അതിനുള്ള ശേഷിയുണ്ട്. ജാഗ്രതത്തിലിരുന്ന് തന്നെ മനുഷ്യർ മനോരാജ്യം കാണാറുണ്ടല്ലോ, പറക്കുന്നൊന്നും മറ്റും ഭാവന ചെയ്യാറുണ്ട്. അതുപോലെ സ്വപ്നം മനസ്സെന്ത് ചെയ്യുന്നു, യോജിപ്പിക്കാൻ പാടില്ലാത്ത പലതിനെ യോജിപ്പിച്ച് കാണിക്കും. പക്ഷേ അങ്ങനെ കാണണമെങ്കിൽ അവിടെ കണ്ട ഒരു ഒന്നിനെ കാണാൻ പറ്റും, അല്ലാത്ത കാണാൻ പറ്റത്തില്ല. അത് കണ്ടതിനെ തന്നെയേ കാണുന്നുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കാം ജാഗ്രതയിൽ കണ്ടവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പിന്നെ അവനെ കാണാൻ കഴിയില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ജാഗ്രതയിൽ കണ്ടവൻ നഷ്ടമായിട്ടും സ്വപ്നത്തിൽ കാണും. ഇപ്പോൾ ജാഗ്രതയിൽ കണ്ട കണ്ണ് നഷ്ടമായിട്ട് സ്വപ്നത്തിൽ കാണുന്നു. അപ്പോൾ കാണുന്നത് കണ്ണല്ല, കണ്ണിൻ്റെ പിറകിൽ മറ്റെന്താണ് കാണുന്നത്? സ്ഥൂല ശരീരത്തെ സ്ഥിതി ചെയ്യുന്ന കണ്ണല്ല. തഥാസ്മൃതു ദുഷ്ടസ്മൃതൃരേകത്തെ സതി യേവ ദുഷ്ട സൈവ സ്മൃത യഥാ ജൈവൻ തഥാ നിമീലിതോപി സ്മരൻ ദുഷ്ടപൂർവ്വം യേ ധ്രുവം തദ്ദുഷ്ടവ ദൈവ പശ്യതി. സ്വപ്നത്തിൽ മാത്രമല്ല, സ്മരണയിലും നോക്കാം. കാണുന്നത് ദേഹമാണോ എന്ന് വെച്ചാൽ ഈ കണ്ണിനോടുകൂടിയ ഈ സ്ഥൂല ദേഹത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ കണ്ണ് ആണോ കാണുന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ ദുഷ്ടസ്മൃതൃരേകത്വസ്തി, കാണുന്നവൻ സ്മരിക്കുന്നു. കാണുന്നവനാണല്ലോ സാധാരണ സ്മരിക്കുന്നത്, ഞാൻ ഇന്നലെ കണ്ടു എന്ന് സ്മരിക്കുന്നത്. യേവ ദുഷ്ട സയേവ സ്മൃത, ആരാണോ കണ്ടത് അവൻ തന്നെയാണ് സ്മരിക്കുന്നത്. ഞാൻ പറയുന്നതാ ഇന്നലെ ഞാനെ കണ്ടു, ഇന്ന് സ്മരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഞാൻ ഈ കണ്ണാണെങ്കിൽ ഇന്നലെ ആനയെ കണ്ട് ഞാൻ തന്നെ ഇന്ന് ഈ കണ്ണായ ഞാൻ തന്നെ സ്മരിക്കണം. പക്ഷേ യഥാ ചെയ്യും തഥാ നിമീണത അക്ഷോഭി സ്മരൻ ദുഷ്ടപൂർവം യദ്രുവും തദ്ദുഷ്ടവ ദേവ പശ്യതി. പക്ഷേ കണ്ടത് ഈ കണ്ണാണെങ്കിൽ കാണുന്നവനല്ലേ സ്മരിക്കാൻ പറ്റും. ഞാൻ അനുഭവിക്കുകയും എൻ്റെ അനുഭവത്തെ മറ്റൊരാൾ സ്മരിക്കുകയും ചെയ്യുക, അതൊരിക്കലും സംഭവിക്കില്ല. മറിച്ച് കാണുന്നവനെ അനുഭവിക്കുന്നവനെ സ്മരിക്കാൻ പറ്റും. അതാണ് മറ്റുള്ളവരുടെ അനുഭവങ്ങളും നമുക്ക് സ്മരിക്കാൻ കഴിയാത്തത്. അപ്പൊ കാണുന്നത് കണ്ണാണെങ്കിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, കണ്ടുകൊണ്ടൊരു കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കണ്ടു, ഇവനാണ് കാണുന്നത്. എന്നിട്ട് കണ്ണടച്ചിട്ട് സ്മരിക്കുന്നു, കണ്ണടച്ച്. അങ്ങനെ സ്മരിക്കുന്നു. അതെങ്ങനെ സാധിക്കുമെന്നത് ചോദിക്കുന്നു. എന്തുകൊണ്ട്? കാണുന്നവനവിടെ ഇല്ല. കാണുന്നവൻ കണ്ണു തുറന്നിരുന്നാലേ ഉള്ളൂ. കണ്ണടച്ചു കഴിഞ്ഞാൽ അവൻ അന്ധനാണ്, പിന്നെ അവൻ കാണുന്നവനല്ല. കണ്ണ് തുറന്നിരുന്നാലേ കാണുന്നവനുള്ളൂ. കണ്ണടച്ചു കഴിഞ്ഞാൽ എന്താ അന്ധൻ? പിന്നെ എങ്ങനെ അവന് സ്മരിക്കാൻ കഴിയും? കണ്ടത് തുറന്നിരുന്ന കണ്ണാണെങ്കിൽ എന്നാ? അപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇതല്ല, പിന്നിൽ ആരോ ഉണ്ട്. അവനാണ് കണ്ണ് തുറന്ന് കാണുന്നതും കണ്ണടച്ച് സ്മരിക്കുന്നതും. അവനാണ് ജാഗ്രതയിൽ ഇതിനെല്ലാം കാണുന്നതും സ്വപ്നത്തിൽ സ്മരിക്കുന്നതും. ചാർവാകൻ പറയുന്നത് പോലെ ഇതെല്ലാം ഈ സംഘാതം, ഈ ദേഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് പിന്നിൽ മറ്റൊന്നുമില്ല എന്ന് പറയുന്നതിനോട് നിഷേധിക്കുകയാണ്. ഇത് ചെയ്യും തഥാ നിമീനതാക്ഷ വിസ്മരൻ ദുഷ്ടപൂർവ യദ്രുവം തദ്ദുഷ്ടവ ദേവ പശ്യതീതി തസ്മാതിയ നിമീലിതം തന്ന ദുഷ്ടഹോ നിമീലിതേ ചക്ഷുഷി സ്മരൻ രൂപം പശ്യതി തദേവ ആ നിമീലിദേവി ചക്ഷുഷി ദുഷ്ടരാസീതിത്യാവഗമ്യ. അതുകൊണ്ട് മനസ്സിലാക്കാം, കണ്ണു തുറന്നിരുന്ന് കണ്ടവൻ അവൻ വേറെയാണ്. അത് ഈ കാണുന്ന കണ്ണല്ല. അങ്ങനെയായിരുന്നാൽ കണ്ണടച്ചപ്പോ അവന് സ്മരിക്കാൻ കഴിയില്ലായിരുന്നു. അവനവിടെയില്ല, അവൻ പോയി. കാണുന്നവനവിടെയില്ല. എന്ന് മീനിതം തന്ന ദുഷ്ടഹു. അതുകൊണ്ട് അടഞ്ഞില്ലേ, അവനല്ല കണ്ടത്. നിമീലിതനായവൻ കൺപോളകൾ കൊണ്ട് മൂടി അവനല്ല കണ്ടത്. കൺപോളകൾ കൊണ്ട് മൂടിയാരാണ്? ഈ ഗോളകത്തെയാണ്. അവനല്ല കണ്ടത്. എന്നിമീലിതേ ചക്ഷതി സ്മര ധ്രുവം പശ്യതി. മറിച്ച് നമ്മളീ കണ്ടവനെന്ന് കരുതുന്ന ഇവനെ മൂടിയാലും കൺപോളകൾ കൊണ്ട് മൂടിയാലും ഏ ധ്രുവം പശ്യതി, ഒരുത്തനവിടെ രൂപത്തെ കാണുന്നുണ്ട്, അവനെ സ്മരിക്കുന്നുണ്ട്. തദൈവ അനിമീന ദേവി ചക്ഷുഷി ദുഷ്ട ആസീത്. അതുകൊണ്ട് അവൻ തന്നെയാണ് കണ്ണു തുറന്നിരുന്നപ്പോഴും കണ്ടത്. അല്ല, ഇതല്ല, ഈ ചെവിയല്ല കേൾക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇതൊരു കരണമാണ്. ഇതാ കാണുന്നവനും കേൾക്കുന്നവനും എല്ലാം ഒരു ഉപകരണം മാത്രമല്ല. ഇവൻ അല്ല കാണുകയും കേൾക്കുകയും ചെയ്തത്. ഇത്യവഗമ്യതേ. ഇനി പറയുന്നു, ഈ ദേഹം ഇതേ ഉള്ളൂ. പൂർവപക്ഷത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ചിലരുടെ അഭിപ്രായം അതാണ്. ഇനി ബ്രഹ്മമെന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ്, ഈ കാണുന്ന തന്നെയാണ്. ഈ ശരീരം തന്നെയാണ്. അതിനവർ പറയുന്ന ഒരു വളരെ ലഘുവായ യുക്തിയാണ്. ദേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും അനുഭവപ്പെടുന്നില്ലല്ലോ. അതാണ്, ദേഹം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇനി ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ രൂപത്തിലല്ലാതെ പിന്നെ ബ്രഹ്മത്തിന് വേറൊരു നിലയില്ല എന്നും പറയും. അങ്ങനെ പറയുന്നവരുണ്ട്. ഈ രൂപത്തിൽ തന്നെയാണ് വേറെ എവിടെയായിരിക്കുന്നത്? ഈ രൂപത്തിലല്ലാതെ ബ്രഹ്മം ഒന്നിനെ തന്നെ അംഗീകരിക്കുക. ബ്രഹ്മം ഈ രൂപത്തിൽ, ഈ ജാഗ്രതത്തിൽ, ഈ സ്ഥൂല ശരീര രൂപത്തിലല്ലാതെ എവിടെയിരിക്കുന്നു? ഇല്ലല്ലോ. അപ്പോൾ ഇതിനെ നിങ്ങൾ ബ്രഹ്മം എന്ന് വിളിച്ചാലും ഇതീ സംഘാതമാണ്, ഇതാണ് കാണുന്നത്. അതിനെന്താ തെളിവ്? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുന്നുണ്ടല്ലോ. മരണം സംഭവിക്കുമ്പോൾ അപ്പോൾ എന്താ മരണം എന്ന് പറയുന്നത്? ഈ സംഘാതത്തിൽ ഒരു ബോധമുണ്ടായി, അത് നഷ്ടപ്പെട്ടു, അറിവ് നഷ്ടപ്പെട്ടു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പറയുന്നവരുമുണ്ട്. ചാർവാകൻ പറയുന്ന എന്താണ്? ഈ ശരീരത്തിൽ അറിവുണ്ടായി, മരണം ഈ ശരീരത്തിൽ അറിവ് നഷ്ടപ്പെട്ടു. അപ്പൊ ചാർവാകനോട് ചോദിക്കുകയാണ്, ശരി, ഈ ശരീരമാണ് ദൃഷ്ടാവായിരിക്കുന്നെങ്കിൽ, കാണുന്നവനും കേൾക്കുന്നവനുമായിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ശരീരം ഒരു കുഴപ്പവും കൂടാതെ ഇരിക്കുന്നുണ്ടല്ലോ. ശരീരം അങ്ങനെ തന്നെ ഇരിക്കുന്നില്ലേ? കൈക്കോ കാലിനോ കണ്ണിനോ മൂക്കിനോ ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. എന്താണ് ഈ ശരീരത്തിന്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായ ചർവാകൻ സൂക്ഷ്മത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല, കണ്ണുകൊണ്ട് കാണുന്നതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല, പ്രത്യക്ഷമായതിനെ മാത്രം സ്വീകരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ സൂക്ഷ്മമായിട്ടൊന്നുമില്ല, പ്രത്യക്ഷം അല്ലല്ലോ. അത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതെന്ന് ചർവാകൻ പറയും. അപ്പം ഈ ശരീരത്തിലാണിതുണ്ടായതെങ്കിൽ, മരണം എന്ന സംഭവം കഴിഞ്ഞ് ഈ ശരീരം അതുപോലെ തന്നെ ഇരിക്കുന്നു. കരിമുറിച്ചൊക്കെ നോക്കുക, ഓരോ അവയവത്തിനും അവിടെ ഒരു കുറവും വന്നിട്ടില്ല. അവിടെ എന്തുകൊണ്ട് കാണുന്നില്ല? അവിടെ എന്തുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല? മൃതിച്ച ദേഹി അവികല സീവച്ച രൂപാദി ദർശനാഭവ. മൃതദേഹത്തിൽ അവികലം എന്ന് വെച്ചാൽ ഒരു ന്യൂനതയും സംഭവിക്കാത്ത, ജീവൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ അതുപോലെ തന്നെയുള്ള ഈ ശരീരം നിലനിൽക്കുന്നു. അപ്പൊ അവിടെ എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പൊ ദേഹമാണോ കാണുന്നത്? ദേഹമാണ് കണ്ടതെങ്കിൽ ആ ദേഹം അതുപോലെയുണ്ട് കാണേണ്ടതായിരുന്നു. പറയുന്നത് ദേഹസീവ ദ്രഷ്ടൃത്വ മൃത്യുവി ദർശനാദി ക്രിയാസ്. ഈ ദേഹമാണ് ദൃഷ്ടാവായിരുന്നെങ്കിൽ, മൃതേവി മരിച്ചു കഴിഞ്ഞാലും, നമ്മൾ മരിച്ചു എന്ന് പറയുന്നിടത്തും മരിച്ചാൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതല്ല, നമ്മൾ പറയുന്നു മൃതനായി എന്ന് പറയുന്നു. ആ ഒരവസ്ഥയിലും അത് മൃതൻ എന്നെടുക്കാം, സുഷുപ്തൻ എന്നെടുക്കാം, മൂർച്ഛിതൻ എന്നെടുക്കാം. അവിടെയൊക്കെ ഉദാഹരണം ചെയ്യും. അവിടെയെല്ലാം ദേഹം അതുപോലെ തന്നെയുണ്ട്, ദർശനാധിക്രിയ മാത്രം സംഭവിക്കുന്നുണ്ട്. സുഷുപ്തൻ ഒന്നും കാണുന്നില്ല, ബോധരഹിതനായ അവനും ഒന്നും കാണുന്നില്ല, അമൃതനും കാണുന്നില്ല. ഇവിടെയൊന്നും ദേഹത്തിനൊരു കുഴപ്പമില്ല. ദേഹത്തിൽ നിന്ന് ആണ് ബോധമുണ്ടായെങ്കിൽ ഇവിടെ ബോധം സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്? ദേഹത്തിന് അപ്പുറമൊന്നുണ്ട് ബോധം. ദേഹത്തിനപ്പുറമുള്ള ഒരു ബോധമുണ്ട്, അത് ഈ ദേഹത്തെ ആശ്രയിക്കാതെ നിൽക്കുന്നതാണ്. അത് ദേഹത്തിലൂടെ പ്രകാശിക്കുകയാണ്. അതാണ് സിദ്ധാന്തി പറയുന്നത്. അതെന്തുകൊണ്ട്? ദേഹത്തിൽ നിന്നുണ്ടാകുന്നതല്ല, കാരണം ദേഹം മൃതമായി എന്ന് പറയുന്നത്. ദേഹം അങ്ങനെ തന്നെ ഉണ്ട്, സുഷുതിയിലും ദേഹമുണ്ട്, അവിടെ നിന്നും ഈ ബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ദേഹത്തിലൂടെ പ്രകാശിക്കണമെങ്കിൽ ആ ബോധത്തിന് ഈ ദേഹത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാവണം, എന്നാൽ പ്രകാശിക്കും. മൃതശരീരത്തിൽ അനുകൂല സാഹചര്യങ്ങളില്ല, അതുകൊണ്ട് അത് പ്രകാശിക്കുന്നില്ല. ജീവശരീരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ടത് പ്രകാശിക്കുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ എന്തിനാണ്? പ്രാണൻ, അന്ധക്കരണം തുടങ്ങിയ അനുകൂലതകളുണ്ടെങ്കിലേ ആ അറിവിന് പ്രകടമാകാൻ പറ്റൂ, പ്രകാശിക്കാൻ പറ്റൂ. ഉണർന്നിരിക്കുമ്പോൾ ഇവിടെ ആ ദേഹത്തിൽ എന്ന് സിദ്ധാന്തി പറയും. പ്രാണൻ, അന്ധക്കരണം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, അതുകൊണ്ടത് ഈ ദേഹത്തിലൂടെ പ്രകാശിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. മുമ്പ് ചാർവാകൻ പറഞ്ഞ കണ്ണെന്ന് പറയുന്നത് ഈ ഗോളകമാണെന്നുള്ള ഇനിയിവിടെ നിഷേധിക്കുന്നു. കണ്ണിതല്ല, ബാഹ്യമായി കാണുന്നതല്ല, ഇതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷമാണ്, സൂക്ഷ്മശക്തിയാണ്. അങ്ങനെ ഒന്നിനെ ചാർവാകൻ അംഗീകരിക്കത്തില്ല. ദേഹാത്മവാദിയായ ചാർവാകൻ അംഗീകരിക്കത്തില്ല. അതിന് പറയുന്ന സമാധാനം ഇതാണ്, പ്രത്യക്ഷമല്ല, പ്രത്യക്ഷമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. ഇന്നത്തെ ചാർവാകന്മാരും അംഗീകരിക്കത്തില്ല. അവരെന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇതുണ്ടാകുന്നു, ശരീരത്തിന്റെ സൂക്ഷ്മമായ ഭാഗങ്ങളുടെ പ്രവർത്തനം കൊണ്ട്. അതിനാണ് ഭാഷ്യകാരൻ പറഞ്ഞത്, അങ്ങനെ ഏതെങ്കിലും സൂക്ഷ്മമായ ഭാഗത്തിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഒരു സൂക്ഷ്മഭാഗവും നഷ്ടപ്പെട്ടില്ലാത്ത ശരീരം അവിടെ ഉണ്ടല്ലോ, എന്താ അവിടെ പ്രവർത്തിച്ച് ബോധം ഉണ്ടാകാത്ത? അത് നാശമൊക്കെ സംഭവിക്കുന്ന കുറച്ച് സമയം കഴിഞ്ഞാ, മരിച്ച ഉടനെ അല്ല. ഇതെങ്ങനെയല്ല, ശരീരത്തെ ബോധം വിടുകയാണ് ഉടൻ പറയുന്നു മരിച്ചു. അതുകൊണ്ട് ബോധം ശരീരത്തെ ആശ്രയിക്കുന്ന എന്തിനാ? ഈ ശരീരമെന്ന മാധ്യമത്തിലൂടെ പ്രകാശിക്കുന്നതിന് വേണ്ടി മാത്രം. ബോധം അതിൻ്റെ നിലനിൽപ്പിന്, നിരപേക്ഷമായ നിലനിൽപ്പിന് ശരീരത്തെ ആശ്രയിക്കുന്നില്ല. ശരീരത്തെ വിട്ടിട്ട് തന്നെ നിലനിൽക്കാൻ കഴിയുന്നു. ശരി, ശരീരത്തെ വിട്ടിട്ട് അത് എവിടെ നിലനിൽക്കും, ഏത് സ്ഥാനത്താണ്? അത് സ്വതപ്രകാശമാണ്, സ്വയം നിലനിൽക്കുന്നതാണ്. അതിന് സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. കാലദേശങ്ങളെ അപേക്ഷിക്കാതെ അത് സ്വയം നിലനിൽക്കുന്നു. എവിടെ? സർവവ്യാപിയായി എന്ന് പറയുന്നു. അങ്ങനെ അത് നിലനിൽക്കുന്നതുകൊണ്ട് അതിന് ഒരു ശരീരത്തെ സ്വീകരിക്കാനോ ഒരു ശരീരത്തെ ഉപേക്ഷിക്കാനോ കഴിയും. അതതിന് കഴിയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു തത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ പുനർജന്മത്തെ അംഗീകരിക്കുന്നത്. പുനർജന്മത്തെ കുറിച്ച് പറയുന്നതാണ്. കാരണം അത് ആ ബോധം പ്രകാശിക്കുന്നതിന് വേണ്ടി ശരീരത്തെ സ്വീകരിക്കുന്നു, ശരീരത്തെ ഉപേക്ഷിക്കുന്നു. വാസാംസ ജീർണ അനിയഥാഭിഹായ എന്ന് പറയുന്നു. അപ്പൊ അതിന് ശരീരത്തെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയും. ശരി, അത് അന്യമായ ഒരു ശരീരത്തെ സ്വീകരിക്കുകയാണ്. അവിടെയാണ് അദ്വൈതിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതി ആ ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്യമായ ഒരു ശരീരത്തെ അല്ല എന്ന് പറയും. ദ്വൈതികളും മറ്റും പറയുമ്പോൾ പറയും അത് അന്യമായ ശരീരത്തെ സ്വീകരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ആ പുനർവചന പുനർജന്മത്തിന്റെ നിർവചനത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ചൈതന്യം ശരീരത്തെ സ്വീകരിക്കുന്നു, വിടുന്നു എന്നുള്ളതിൽ അത്ര വ്യത്യാസമില്ല. പക്ഷെ ആ ശരീരം ആ ചൈതന്യത്തിൽ നിന്ന് അന്യമാണോ അല്ല യോഗിക്കാര്യത്തിലാണ് ഓപ്പറ വ്യത്യാസം. അന്യമാണെന്ന് പറഞ്ഞാൽ അത് ദ്വൈതം, അന്യമല്ലാത്ത ശരീരത്തെയാണ് എന്ന് പറഞ്ഞാൽ അദ്വൈതം. ശരി, അന്യമല്ലാത്ത ഒരു ശരീരത്തെ നമുക്ക് എന്തിനെങ്കിലും ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ അത് അന്യമായതേ പറ്റും. എനിക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്വീകരിക്കണമെങ്കിൽ അന്യമായ പുസ്തകത്തെ സ്വീകരിക്കും. അന്യമായ ശരീരത്തെ അല്ല സ്വീകരിക്കുന്നതെന്ന് അദ്വൈതി പറയുന്നു. അന്യമല്ലെങ്കിൽ പിന്നെ ഇതിനാ സ്വീകരിക്കുന്നത്? അന്യമല്ലാതെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? പറയുന്നു, ഇവിടെ അനന്യമായി തന്നെ സ്വീകരിക്കുന്നു. ഈ ചൈതന്യം ഈ ശരീരത്തെ സ്വീകരിക്കുന്നത് അതിന് മാത്രമേ ഉള്ളൂ ഈ അനന്യമായ സ്വീകരണം, വേറെ ഒരിടത്തുമില്ല. ലൗകിക വ്യവഹാരത്തിൽ എന്തിനെങ്കിലും സ്വീകരിക്കണമെങ്കിൽ അന്യമായതിനെ സ്വീകരിക്കാൻ പറ്റും. ഇവിടെ അനന്യമായ ശരീരത്തെ സ്വീകരിക്കുന്നു. അതിനെന്താ ഉദാഹരണം? അതിനാണ് സുഷുപ്തിയും ജാഗ്രതയും പറയുന്നത്. ഈ ശരീരത്തെ ജാഗ്രതത്തിനെയും വിട്ടിട്ട് സുഷുപ്തിയിലിരിക്കുന്നവൻ തന്നെയാണ് അന്യനാകാതെ. ഈ ജാഗ്രതത്തിലിരിക്കുന്നവനാണല്ലോ അവിടെ ഇരുന്നത്, അവൻ അന്യനാകാതെ തന്നെയാണ് ഈ ശരീരത്തെ ജാഗ്രത സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ദേഹോഹം എന്ന ബുദ്ധി ഉണ്ടാകുന്നത്. സുഷുപ്തനായിരുന്ന ഞാൻ വേറെ, ഈ ജാഗ്രത ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് വേറെ എന്നാരും പറയാറില്ലല്ലോ. അപ്പോൾ സുഷുപ്തനായിരുന്ന താൻ തന്നെയാണ് അനന്യനായി ഈ ജാഗ്രത ഇദ്ദേഹത്തെ സ്വീകരിച്ചു. അവിടെ അന്യനാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ദേഹോഹം എന്ന ബുദ്ധി വരും. അപ്പൊ ആ ദേഹോഹം ബുദ്ധി അത് തന്നെയാണ് ശരീര സ്വീകരണം എന്ന് പറയുന്നത്. അത് ഈ ചൈതന്യത്തിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? സുഷുപ്തിയിൽ നിന്നും ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് സംഭവിക്കുന്നു, അതുപോലെ സംഭവിക്കുന്നു. ഇതിന് ഒരു കാലയളവ്, ഒരു നിശ്ചിത കാലയളവുണ്ട്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത സ്വപ്നങ്ങൾ ശരീരത്തെ സ്വീകരിക്കുന്നു. പക്ഷെ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത സ്വപ്ന ശരീരങ്ങൾ സ്വീകരിക്കുന്ന പോലെ അല്ലല്ലോ അവിടെ ഈ ശരീരത്തിൽ പ്രതിവിജ്ഞയുണ്ട്. പ്രതിവിജ്ഞ എന്ന് വെച്ചാൽ ഇന്നലത്തെ ഞാൻ തന്നെയാണോ, ഇന്നലെ ഉറങ്ങി ഞാൻ തന്നെയാണോ ഉണർന്നത്? പക്ഷെ മരണത്തെ ഇതുപോലെ പറയാൻ പറ്റും. ഇന്നലെ മരിച്ച ഞാനിതാ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നാർക്കും പ്രതിവിജ്ഞയില്ല. അപ്പൊ ഇതെങ്ങനെ ദൃഷ്ടാന്തമായിട്ട് പറയും? അനന്യമായ ശരീര സ്വീകരണത്തിന് അതിന് ദൃഷ്ടാന്തമായി ഇത് വ്യത്യസ്തമായ ശരീര സ്വീകരണമാണ്, മരണത്തിലെ വ്യത്യസ്തമാണ്. ദ്വൈതികൾ അങ്ങനെ പറയും. വ്യത്യസ്തമല്ല, ഈ ജാഗ്രതത്തിലെ ഈ ശരീര സ്വീകരണം പോലെ തന്നെയാണ് മരണശേഷവും ശരീരം സ്വീകരിക്കുന്നു. അതിനെന്താ ദൃഷ്ടാന്തം? അതിന് സ്വപ്ന ദൃഷ്ടാന്തം. സ്വപ്നത്തിൽ ശരീരത്തെ സ്വീകരിക്കുന്നു, പിന്നെ സ്വപ്നത്തിൽ തന്നെ മരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. അതെല്ലാം സംഭവിച്ചിട്ട് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ മരിക്കാത്ത ശരീരത്തെ സ്വീകരിക്കുന്നു. ഈ മരിക്കാത്ത ശരീരത്തെ സ്വീകരിക്കുമ്പോഴും ഇതിനിടയിലും താൻ മരിച്ച ശരീരങ്ങളെ സ്വീകരിച്ചു. അത് സംഭവിക്കുന്നില്ല. സ്വപ്നത്തിൽ ശരീരം സ്വീകരിക്കും, മരിക്കുന്നു. സ്വപ്നത്തിൽ ഒരാൾക്ക് മരിക്കുന്നതിന് പ്രയാസമില്ല, വീണ്ടും ജനിക്കാം. അവിടെ അങ്ങനെ പല ശരീരങ്ങളെ സ്വീകരിച്ചിട്ടും ജാഗ്രതയിൽ വീണ്ടും എന്ത് വരുന്നു? ഈ പ്രത്യഭിജ്ഞയുടെ ശരീരത്തെ സ്വീകരിക്കുന്ന ഇന്നലെ ഉണ്ടായിരുന്ന ശരീരം തന്നെ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശരീരം സ്വീകരിക്കുമ്പോഴും ഇങ്ങനെ പ്രത്യഭിജ്ഞ എന്ന് പറയും, സ്വയം എന്നുള്ള അനുഭവത്തെയാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. അത് തന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു ശരീരത്തെ സ്വീകരിക്കുമ്പോഴും ഇവിടെ ഈ അറിവിന് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ശരീരത്തെയും സ്വീകരിക്കാം. ഏതുപോലെ സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെ പ്രത്യഭിജ്ഞയില്ലാത്ത ശരീരത്തെ സ്വീകരിക്കാം. അതുകൊണ്ടാണ് മരണശേഷം സ്വയം ആ ശരീരമാണ് ഇത് എന്ന് ജാഗ്രത ഇതുപോലെ പ്രത്യഭിജ്ഞയില്ലാത്ത. എന്തുകൊണ്ട്? ആ ശരീരം നശിച്ചുപോയി. സ്വപ്ന ശരീരം നശിച്ചിട്ട് ജാഗ്രത വരുമ്പോൾ ആ ഞാൻ സ്വപ്നത്തിലെ ശരീരമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയാറുണ്ടോ? ഇല്ല, അത് നശിച്ചുപോയതുകൊണ്ട്. സ്വപ്ന ശരീരം നശിച്ചുകൊണ്ട് ജാഗ്രത അത്തരത്തിലുള്ളൊരു പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നുണ്ട്. നശിച്ചു, ഇത് വേറെ. അതുകൊണ്ട് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് എങ്ങനെയാണോ അനന്യമായി ശരീരത്തെ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ ഈ സ്ഥൂല ശരീരത്തെ മരണശേഷം സ്വീകരിക്കുന്നു. മറ്റൊരു ശരീരത്തെ തന്നെയുള്ളൂ. സ്വപ്നദേഹം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു പോലെ. സ്വപ്നത്തിൽ തന്നെ ജാഗ്രത സ്വപ്നങ്ങളുടെ അനുഭവം ഉണ്ടാകില്ല, അവിടെയും ഉണ്ടാകും പ്രത്യഭിജ്ഞ. അവിടെയും പറയും സ്വപ്നത്തിനും അനുഭവം ഉണ്ടാകും, ഞാനിതാ സുഹൃത്തിനായിരുന്ന ഞാൻ ഉണർന്നു വന്നു, ആ സുഹൃത്തിക്ക് മുമ്പുണ്ടായിരുന്ന ശരീരത്തന്നെ സ്വീകരിച്ചു എന്നൊക്കെ പ്രത്യഭിജ്ഞ അവിടെയും ഉണ്ടാകും. അതുകൊണ്ട് സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു, അനന്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന അറിവാണ് ആത്മാവ്. അത് ജാഗ്രത സ്വപ്നങ്ങളിലായാലും മൂർച്ഛ മരണങ്ങളിലായാലും ശരി, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരമല്ല ആത്മാവെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ചാർവാകം പറയുന്ന ഒരു ദേഹം തന്നെയാണ്, ഈ സംഘാതത്തിനപ്പുറം ഇതിനൊരു നിലയില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ദേഹസ്യ ദൃഷ്ടസ്ഥ മൃതേവി ദർശനാധിക്രിയ തസ്മാ യദപായ ദേഹേ ദർശനൻ ഭവതി യദ്ഭാവേച്ച ഭവതി തദ്ദർശനാധിക്രിയാകർത്തർ ന ദേഹ ഇത്യവഗമ്യതി. അതുകൊണ്ട് സിദ്ധാന്തം പറയുന്നു, യതപായേ ദേഹേ ദർശനൻ ഭവതി, ഏതൊന്നും ഇല്ലാതായാലാണോ ശരീരത്തിൽ നിന്നും അറിവ് അല്ലെങ്കിൽ ചൈതന്യം, അതില്ലാതായാൽ ദേഹേ ദർശനൻ ഭവതി, ദേഹത്തിൽ അനുഭവം ഉണ്ടാകുന്നില്ല. ദേഹത്തിൽ അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ അഹംബുദ്ധി ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ശരീരത്തെ ദഹിപ്പിച്ചാലും വേദനിക്കാത്ത, കാരണം അവിടെ അഹംബുദ്ധിയില്ല. മനസ്സിൻ്റെ ധർമ്മങ്ങളുമായും പ്രാണധർമ്മങ്ങളുമായും ഈ ബോധം താതാത്മ്യപ്പെടുന്നില്ല, അധ്യാസം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ ദഹിപ്പിച്ചാലും ഒന്നുമില്ല. ഇത് വ്യക്തമായിരിക്കെ ഇതിൽ നിന്ന് വേറിട്ട് ഒന്നില്ല എന്നങ്ങനെ പറയാൻ കഴിയും. അതാണ് യഥപായ ദേഹേ ദർശനൻ ഭവതി, ഏതൊന്നും വിട്ടുപോയാലാണ് ഈ ശരീരത്തിൽ അനുഭവം ഉണ്ടാകാതിരിക്കുന്നത്. വിട്ടുപോകാൻ എന്താ വേറെ ഉള്ളത്? ഏതെന്നാണോ ഈ ശരീരത്തിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം, അതാണ് വിട്ടുപോകുന്നത്. ഏതെന്നാണോ ഈ ശരീരത്തിൽ അഹം എന്നുള്ള ബുദ്ധി ഉണ്ടാക്കുന്നത് അതാണ് താതാത്മ്യം. അധ്യാസം അനുഭവം ഉണ്ടാകുന്ന യത് ഭാവേച ബോധി ഏതൊരറിവാണോ ഈ ശരീരത്തോട് താതാത്മ്യപ്പെടുന്നത് യത് ഭാവേച ബോധി അഹം എന്ന് താതാത്മ്യപ്പെടുന്നത് അത്രയേ ഉള്ളൂ. അറിവിന്റെ താതാത്മ്യമാണ് ഈ ശരീരത്തിലെ ജീവത്വം എന്ന് പറയുന്നത്. ശരീരത്തിലുള്ള അതിന് സഹായിക്കുന്നു എന്നേ ഉള്ളൂ മനസ്സും കർണങ്ങളും പ്രാണന്മാരും മറ്റും. എന്നാണ് അതിസ്വച്ഛമായിരിക്കുന്ന അറിവിന് നേരിട്ട് ഈ ശരീരത്തിലേക്ക് താതന്നപ്പെടാൻ കഴിയില്ല. കാരണം ഈ ശരീരത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് കേവലമായ ജഡരൂപമാണ്. അറിവാണെങ്കിൽ സ്വച്ഛമായ ചൈതന്യ രൂപവും. ഇതിനെ രണ്ടിനെയും കൂട്ടി ബന്ധിക്കാനൊക്കത്തില്ല. കാരണം വിരുദ്ധ സ്വഭാവമുള്ളതാണ്. ഇരുളം വെളിച്ചവും പോലെ, ഇരുളം വെളിച്ചവും പോലെ പരസ്പരം വിരുദ്ധമായിരിക്കുന്ന അങ്ങനെ യോജിക്കും? യോജിക്കത്തില്ല. അതുകൊണ്ട് അതിനെ കൂട്ടി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രാണനും അന്ധക്കരണവും. അപ്പോൾ പ്രാണനും അന്ധക്കരണവും എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ ആ അറിവ് ശരീരത്തോട് താതാത്മ്യപ്പെടുന്നതാണ് ഈ ഓരോ ജീവനും അനുഭവിക്കുന്ന അഹംബോധം എന്ന് പറയുന്നത്. മരണത്തിനാണെങ്കിലോ മരണം എന്ന് പറയുന്നത് എന്താണ്, മസ്തിഷ്കത്തിന്റെ മരണം എന്നാ പറയുന്നു. ഇതൊരു പരിധിവരെ ശരിയാ. എന്തുകൊണ്ട്? ഈ അറിവിന് ഈ സ്ഥൂലമായ ശരീരത്തിൽ അഹംബുദ്ധി ഉണ്ടാകുന്നതിന് പ്രാണന്റെയും അന്ധകരണത്തിന്റെയും സഹായം ആവശ്യമായി വരുന്നത് പോലെ തന്നെ ഈ സ്ഥൂലമായ ശരീരത്തിന്റെ സൂക്ഷ്മമായ ഭാഗങ്ങളുടെയും സഹായം ആവശ്യമാണ്. അതിനാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് അത് യോഗ്യമല്ലാതെ വന്നാൽ അതെങ്ങനെയാണ് യോഗ്യമല്ലാതെ വരുന്നത്? സ്വാഭാവികമായി പറഞ്ഞാൽ പ്രകൃതി പരിണാമം കൊണ്ട് അതാണ് സംഭവിക്കുന്നു. പ്രകൃതിയുടെ പരിണാമമാണ് പ്രകൃതിയുടെ ഷഡ് ഭാവ വികാരങ്ങൾ. ആ വികാരങ്ങളിലൂടെ അതിന് പരിണാമം സംഭവിക്കുമ്പോൾ ആ മസ്തിഷ്കം അതിന് യോഗ്യമല്ലാതെ വരുന്നു. അപ്പൊ അതും ആവശ്യമാണ് ശരീരത്തിൽ അഹംബുദ്ധി വരുന്നത്. അതും എങ്ങനെ? അറിവിന് നേരിട്ട് ശരീരത്തിലേക്ക് താതമ്യപ്പെടുന്നതിനല്ല. അറിവ് ചിത്തത്തെയും പ്രാണനെ ആശ്രയിക്കുന്നു. ആ ചിത്തത്തിനും പ്രാണനും ഈ സ്ഥൂല ശരീരത്തിലേക്ക് അറിവിനെ കൊണ്ടുവരുന്നതിൻ്റെ മാധ്യമമാണ് ഈ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ ഭാഗങ്ങൾ. അപ്പോൾ ആ പ്രാണനും ചിത്തവുമാണ് ഈ സൂക്ഷ്മഭാഗങ്ങളെ ആശ്രയിക്കുന്നത്. അതീ സൂക്ഷ്മഭാഗങ്ങളെ ആശ്രയിച്ചിട്ട് ആ സൂക്ഷ്മഭാഗങ്ങളെ പ്രാണനും ചിത്തവും ആശ്രയിക്കുന്നതുകൊണ്ട് അതിലൂടെ അറിവ് സ്ഥൂല ശരീരത്തിലേക്ക് താതാത്മ്യപ്പെടുന്നു. അപ്പോൾ അതിന് ഈ ശരീരത്തിൻ്റെ സൂക്ഷ്മഭാഗവും ആവശ്യമാണ്. അപ്പോൾ ആ പ്രാണനും ചിത്തത്തിനും അവിടെ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങളില്ല, യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രാണനും ചിത്തവും അതിനെ സ്വീകരിക്കത്തില്ല. അതാണ് ശരീര സ്വീകരണം എന്ന് പറയുന്നത്. പ്രാണനും ചിത്തവും അതിനെ സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ അറിവിന് ഈ സ്ഥൂല ശരീരവുമായിട്ടുള്ള ബന്ധം അറ്റ്, അത് തന്നെ മരണം. അപ്പോൾ വാസ്തവത്തിൽ ശരീരം പൂർണ്ണ രൂപത്തിൽ അവിടെ തന്നെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിൻ്റെ സൂക്ഷ്മഭാഗങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് എന്തോ ന്യൂനതകൾ പോരായ്മകൾ സംഭവിച്ച് അത് പ്രകൃതി പരിണാമം കൊണ്ട് സംഭവിക്കുന്നതാണ്. സംഭവിച്ചത് എന്തുകൊണ്ട്? ഭാവങ്ങളെല്ലാം ഷഡ്വികാരങ്ങളോടുകൂടിയതാണ്, അതിനൊരു തരത്തിലിരിക്കാൻ പറ്റില്ല. അതിന് കാരണമെന്ത്? പ്രകൃതി പരിണാമിയാണ്. അതിന് കാരണം എന്താണ്? ത്രിഗുണാത്മികയായ പ്രകൃതി ചഞ്ചലയാണ്. അതിൽ ഗുണങ്ങളുടെ മാറ്റം സദാ സംഭവിച്ചുകൊണ്ടിരിക്കും. അതെന്താണ്? അത് അതിൻ്റെ സ്വഭാവമാണ്. ഇതാണ് അദ്വൈതികൾ ഇതിന് സമാധാനം പറയുന്നത്. അതുകൊണ്ട് പുനർജന്മം, ശരീര നാശം, ഇതെല്ലാം എങ്ങനെ ഈ അഹംബോധത്തെ സ്വീകരിക്കുന്നു, തിരസ്കരിക്കുന്നു എന്നുള്ളത് ഈ രീതിയിലാണ് അദ്വൈതികൾ ഇതിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ബോധം ശരീരത്തോടുള്ള ഈ താതാമ്യപ്പെടൽ അത് വെറുതെ ഒന്നും സംഭവിക്കുന്നതല്ല. ബോധം അങ്ങനെ എവിടെ നിന്നെങ്കിലും കടന്നു വന്നിട്ട് അല്ല. അതുകൊണ്ടാണ് ബോധത്തെ രണ്ടായി പറയുന്നത്, അത് സ്വാഭാവികവും നിരുപാധികവുമാണ്. ശരീരത്തോട് താതാമ്യപ്പെട്ട് അഹം രൂപത്തിലിരിക്കും, അതിന് സ്വാഭാവികമായ അറിവെന്ന് പറയും. അതുകൊണ്ട് ശരീരത്തിനപ്പുറമുള്ള ഒരു അറിവിനെ സ്വീകരിച്ചേ പറ്റൂ എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ചാർവാകൻ പറയുന്ന പോലെ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു അറിവ് ഉണ്ടായതല്ല. ഈ സംഘാതങ്ങൾ കൂടിച്ചേർന്ന അറിവുണ്ടായതല്ല. കാരണം കർമ്മത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് പ്രാണൻ. ആ പ്രാണൻ എന്ന് പറയുന്നത് അറിവിൻ്റെ സാന്നിധ്യത്തിലെ പ്രവർത്തിക്കത്തുള്ളൂ. അതിന് ബ്രഹ്മസൂത്രത്തിനും മറ്റും ഇതിനെ വളരെ യുക്തിയുക്തമായി നിഷേധിക്കുന്നു. ചാർവകന്മാർ ഈ പറയുന്നു, ബോധത്തിന്റെ സാന്നിധ്യത്തിലെ പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ, ലോകത്തതേ കാണുന്നുള്ളൂ. നിങ്ങൾ പ്രത്യക്ഷത്തെ സ്വീകരിക്കുന്നവരല്ലേ? ശരി, എന്നാൽ ഒരു കുലാലിനില്ലാതെ ഇവിടെ ഇങ്ങനെ പാത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ക്രിയ, ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ബോധം പ്രവർത്തിച്ച് തന്നെ തീരണം. ഈ പ്രത്യക്ഷത്തെ നിങ്ങൾ സ്വീകരിക്കണ്ടേ? അല്ലാതെ സാഹചര്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് പാത്രം ഉണ്ടാകണമെങ്കിൽ അവിടെ കുലാലന്റെ സഹായം കൂടാതെ തന്നെ പാത്രം ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. മണ്ണ് സ്വയം വിരളയാകണം, അതിൻ്റെ സാധനങ്ങളെല്ലാം വരണം, അത് മാറി വരണം. അതങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ എവിടെയുണ്ടോ അതിന്റെ പിന്നിൽ ഒരു ചൈതന്യ സാന്നിധ്യമുണ്ട്, ബോധ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ബോധത്തെ സൃഷ്ടിക്കുന്നതിനുള്ള കർമ്മം അത് ഒരു ബോധ സാന്നിധ്യത്തിലേ സംഭവിക്കും. അങ്ങനെ തന്നെ സ്വീകരിക്കാം, മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണ് ബോധം. അവിടെ ഒരു കർമ്മം സംഭവിച്ചിരിക്കണമല്ലോ, ഒരു ക്രിയ, ഒരു പ്രവൃത്തി. ആ പ്രവൃത്തിക്ക് ഒരു ബോധത്തിന്റെ സാന്നിധ്യം വേണം. ഇത് ചർവാകന്മാർക്കും അംഗീകരിക്കേണ്ട കാര്യമാണ്, ഇതിന് അദ്വൈതിയാകേണ്ട കാര്യമില്ല. പ്രത്യക്ഷമായ ദൃഷ്ടാന്തത്തിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യക്ഷമായ അനുഭവത്തിനും യുക്തിക്കും വിരുദ്ധമായി ഒരു ബോധ സാന്നിധ്യം കൂടാതെ പ്രവൃത്തി നടന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അതിൽ അവരുമായിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണ് ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ആ സൃഷ്ടി എന്ന് പറയുന്ന ക്രിയ എങ്ങനെ സംഭവിച്ചു? സ്വയം സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പാത്രം സ്വയം ഉണ്ടാകേണ്ടി വരും. അപ്പോൾ അവിടെ പിന്നിലെന്താണ്? ഒരു ബോധം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഇവിടെയും പറയുന്നത്, ഒരു ബോധം. അത് പ്രാണശക്തിയോടും ചിത്തസഹായത്തോടും കൂടി മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ഈ ബോധസ്ഫുരണ ഈ ശരീരത്തിൽ പ്രകടമാകുന്നു. ആ പ്രകടമാകുന്നതിന് ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ബോധത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് ക്രിയ സംഭവിക്കുന്നു എന്ന് പറയാം. ശരി, അത് അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ബോധം ആരുടെ സാന്നിധ്യത്തിലാണ് ഉണ്ടായത്? പറയുന്നു, അത് പറയുന്നു, ആ ബോധം സ്വയം പ്രകാശമാണ്, സ്വതസിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ പ്രാണനെ സ്വതസിദ്ധമായി സ്വീകരിച്ചൂടെ? ഇങ്ങനെ ചിന്തിച്ചു പോയാൽ നിങ്ങൾക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം അത്രയും നീണ്ട ചിന്തയാണ്. ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കേണ്ടി വരും, എന്നാലും ഇത് തീരത്തില്ല. അപ്പൊ പ്രാണന് അസാധ്യമല്ലേ? പ്രാണനങ്ങ് സ്വതസിദ്ധമായാൽ പറ്റുള്ളൂ. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ പിന്നെ ഒരു അറിവിനെ സ്വീകരിച്ച് അതിനെ സ്വതസിദ്ധമാക്കുന്നത്. കാരണം പ്രകാശധർമ്മം എന്ന് പറയുന്ന ഒരിക്കലും അന്ധകാരത്തിനില്ല, അതും പ്രത്യക്ഷ സിദ്ധമായ കാര്യമാണ്. പ്രകാശ സ്വഭാവം പ്രകാശത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അറിയുക, സ്ഫുരിക്കുക എന്നുള്ള ധർമ്മം, അത് സ്വതസിദ്ധമാണെന്നുള്ളത് സ്വാനുഭവ സിദ്ധമായ കാര്യമാണ്. അത് പ്രാണനെയും മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് സ്വതസിദ്ധമായ അറിവ്, അതിൻ്റെ സാന്നിധ്യത്തിൽ പ്രാണാദികൾ പ്രവർത്തിച്ചിട്ട് അതിന് ഈ സ്ഥൂല ശരീര സംബന്ധമുണ്ടായി, ആ ശരീരത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നതാണ് അഹംബോധം തുടങ്ങിയ ബോധങ്ങൾ. അതുകൊണ്ട് ശരീരത്തെയോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഘടകങ്ങളെ ആശ്രയിച്ചിട്ടല്ല അറിവ് നിലനിൽക്കുന്നത്, അത് സ്വതസിദ്ധമാണ്. അതിൻ്റെ സ്വതസിദ്ധിക്കും മറ്റൊരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. വെളിച്ചം സ്വപ്രകാശത്തിന് ഇരുളിനെ അപേക്ഷിക്കുന്നില്ല. ബാക്കിയുള്ളതെല്ലാം എങ്ങനെ ഇരുളായി? അറിവ് വിഷയും മറ്റുള്ളതെല്ലാം വിഷയവുമായിരിക്കുന്നുണ്ട്. അറിവ് അറിയുന്നവനായിരിക്കുകയും മറ്റുള്ളതെല്ലാം ഗ്രാഹ്യങ്ങളായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്രാഹ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളായിരിക്കുന്നവയെല്ലാം അറിവിനാൽ പരിച്ഛേദിക്കപ്പെടുന്നു, പരിമിതപ്പെടുന്നു. അതുകൊണ്ട് രണ്ടിനും ഒരേ നിലയല്ല. അതുകൊണ്ട് അദ്വൈതി പറയുന്നത് ഇതാണ്, എന്താണ്? അനന്യമായിരിക്കുന്ന അതിനോട് ഇത് താതാത്മ്യപ്പെടുന്നു എന്നർത്ഥം. അനന്യമായിരിക്കുന്ന അതിൽ എങ്ങനെ ഈ ദ്വിധാഭാവം വന്നു എന്നാണ് പറയുന്നത്. അറിവിന്റെ തന്നെ ശക്തിയാണ് അത് ഇതുണ്ടാക്കുന്നത്. അതിനെയാണ് മായ എന്നോ മറ്റ് പേരുകളിലൊക്കെ പറയുന്നത്. അറിവിന്റെ തന്നെ ശക്തി വിശേഷം അത് ഈ ഭാവത്തെ ഉണ്ടാക്കുന്നു, അതിനോട് താതാത്മ്യപ്പെടുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും ഭാവവികാരങ്ങളും എല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശരീര വ്യതിരിക്തമായി ഒന്നാണ്, അതിലാണ് ഈ ദർശനം ബോധം സംഭവിക്കുന്നത്. അതാണ് തസ്മാത് യദഭായ ദേഹ ദർശനം ന ഭവതി. ഏതൊന്നില്ലാതിരുന്നാലാണോ ഈ ദേഹത്തിൽ ബോധമുണ്ടാകാതിരിക്കുന്നത്? തദ്ദർശനാദി ക്രിയാകർത്തൃ ദേഹ, ആ ദർശനാദി ക്രിയകളെ ചെയ്യുന്നത്, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ദേഹം, അത് ദേഹമല്ല എന്നാണ് ദേഹാത്മവാദത്തെ നിഷേധിച്ചു. അത് നമ്മൾ കുറച്ചുകൂടെ വിശദീകരിച്ചു വേണം. ചക്ഷുരാദിന്യവ ദർശനാദിക്രിയ കർത്തൃനീതി ചെയ്യും. ഇത് ദേഹാത്മവാദി എന്ന കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിക്കുന്നവർ പറയും, ഇന്ദ്രിയങ്ങൾ തന്നെയാണ് കാണുന്നത്. അവരൊരു കാര്യം പറയുന്നു, അദ്വൈതികളോട് അവർ കുറേയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന ഈ ഗോളകങ്ങളല്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാമെന്നുള്ള കണ്ണും, കണ്ണുകൊണ്ട് കാണാമെന്നുള്ള ചെവിയും, കണ്ണുകൊണ്ട് കാണാമെന്നുള്ള തൊക്കുമൊന്നുമല്ല. ഇതിൻ്റെ പിന്നിലൊരു ശക്തി വിശേഷമുണ്ട്, അതാണ് കാണുന്നത്, അതിനെയാണ് കണ്ണെന്ന് വിളിക്കേണ്ടത്. അതാണ് കാണുന്നവൻ, ഇവിടെ സിദ്ധാന്തി എന്താ പറയാൻ ആഗ്രഹിക്കുന്നു? കാണുന്നവനാണോ അവനാണ് ആത്മാവ് എന്നോ? കാണലും കേൾക്കലും എല്ലാം ഏതൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്ന, അതാണ് കാണുന്നവന്റെ സ്വരൂപം. ആത്മാവെന്ന് പറഞ്ഞാൽ അതാണ്. കേൾവി ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? അതാണ് കേൾക്കുന്നവന്റെ സ്വരൂപം. അതുകൊണ്ട് പറയുന്നു, ഞാൻ പറയുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ കാണുന്നവനായും കേൾക്കുന്നവനായും ഇരിക്കുന്ന തന്റെ സ്വരൂപം എന്താണ്? ആ സ്വരൂപം തന്നെയാണ്. അതിന് ആത്മാവെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരെന്നേ ഉള്ളൂ. വിശേഷിച്ചർത്ഥമൊന്നുമില്ല. സ്വരൂപം എന്നുള്ളതിനപ്പുറം അതിനൊരു അർത്ഥമൊന്നുമില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആത്മാവെന്ന് പറഞ്ഞാൽ അവിടെ പദാർത്ഥ ബോധമൊന്നും വരാൻ പാടില്ല. മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം, അങ്ങനെ ഒരു സാധനമല്ല. കാണുന്നവന്റെ പരമാർത്ഥ സ്വരൂപം അത് കാണുന്നവൻ കണ്ണാണ്. അപ്പൊ അതായാലോ യഥമദ്രാക്ഷം തസ്പൃശാമീതി ഭിന്ന കർത്തൃകത്വേ പ്രതിസന്ധാന അനുപത്തെ. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്യാത്ത ഏതാ? ഇവിടെ പറയുന്നു, ഇന്ദ്രിയമാണ് തന്റെ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വേറെ വേറെയാണ്. കാണുന്നവൻ ഒരാൾ, കേൾക്കുന്നവൻ മറ്റൊരുവൻ, മണക്കുന്നവൻ ഒരുവൻ, രുചിക്കുന്നവൻ ഒരുവൻ, ഇങ്ങനെ പോകുന്നു. ഇതെല്ലാം ഒരാളാണെന്ന് ആരും പറയത്തില്ല. കാരണം കാണുന്നവന് കേൾക്കാൻ വയ്യ, കണ്ണിന് കേൾക്കാൻ വയ്യല്ലോ, കേൾക്കുന്നവന് കാണാനും വയ്യ. പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെ എന്താ? അതാ, നേരത്തെ പുഷ്പത്തെ കണ്ട ഞാൻ, ആ ഞാൻ തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഗന്ധത്തെ അനുഭവിക്കുന്നത് എന്നാ പറയുന്നു. അപ്പോൾ പുഷ്പത്തെ അല്ല ഇപ്പൊ കാണുന്നവനായിരിക്കും. ഞാനിത് ആ പുഷ്പത്തെ കാണുന്നു, ഞാനിത് ആ ഗന്ധത്തെ അനുഭവിക്കുന്നു. ഇവിടെ രണ്ടും ഒന്നിലാവുന്നേ ആയിരുന്നു. കാണുന്നവൻ ഇന്ദ്രിയമായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? പുഷ്പത്തെ കണ്ടവൻ കണ്ണാണ്, ഗന്ധത്തെ അനുഭവിക്കുന്നവൻ മൂക്കാണോ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നു. അത് രണ്ടുപേരും രണ്ടുപേരാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. പുഷ്പത്തെ കണ്ട ഞാൻ തന്നെ ഇവിടെ ഞാൻ വരുന്നു, ഗന്ധത്തെ അനുഭവിക്കുന്നു. അപ്പോൾ അത് ഒരാളാണല്ലോ. കണ്ടവനായ കണ്ണുമല്ല, മണത്തവനായ മൂക്കുമല്ല, വേറൊരാളാണ്. ഈ ഇത് പ്രതിസന്ധാനം, പ്രത്യഭിജ്ഞ, ഇത് സംഭവിക്കാതെ പോകും. ഇവിടെ ഒരു പ്രത്യഭിജ്ഞയുണ്ട്. പ്രത്യഭിജ്ഞ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഞാൻ എന്ന് പറയുന്നതാണ് പ്രത്യഭിജ്ഞ. ഇവിടെ അങ്ങനെയാ പറയുന്നു. കണ്ടവൻ തന്നെ മണക്കുന്നു, മണത്തവൻ തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ഈ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരുവനാണ് ഇവിടെ ഇതിനെ അറിവിൽ കൊണ്ടെത്തിക്കുകയാണ്. യഥമദ്രാക്ഷം തസ്പൃശാമീതി ഭിന്ന കർത്തൃകത്വേ. ഈ അനുഭവം രണ്ട് ഭിന്ന കർത്താക്കളാണെങ്കിൽ, കാണുന്നവനും മണക്കുന്നവനും ഇവരെ ആയിരുന്നുവെങ്കിൽ പ്രതിസന്ധാന അനുഭവത്തിൽ ഈ പ്രതിഭിജ്ഞ ഉണ്ടാകത്തില്ല. ഞാൻ തന്നെ രണ്ടും എന്നുള്ള പ്രതിഭിജ്ഞ ഉണ്ടാകുമായിരുന്നില്ല. പ്രതിഭിജ്ഞ ഉണ്ടാകുന്നതുകൊണ്ട് സൂക്ഷ്മമായ കണ്ണും സൂക്ഷ്മമായ ഗന്ധവുമല്ല, ഇന്ദ്രിയവുമല്ല, കണ്ടതും മണത്തതും ശരിയെന്ന് അതും വിട്ടു, അതും വിടാം. മനസ്തർഹി ചേ, ഇത് മിക്കവാറും പേര് അംഗീകരിക്കുന്ന കാര്യമാണ്. മൂർഖ വേദാന്തികളും അംഗീകരിക്കുന്ന കാര്യമാണ്. മനസ്സാണല്ല എന്ന് പറയും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ അല്പം വിശദീകരിച്ചത്. എന്താണ് മനസ്സും പ്രാണനും എന്ന് പറയുന്ന ഈ ബോധത്തിന്, ഈ ശരീരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ മാത്രമാണ്. അത് ശരീരത്തിന്റെ സൂക്ഷ്മഭാഗങ്ങളിൽ ബന്ധത്തെ സ്ഥാപിച്ച് ഈ സ്ഥൂല ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. ആ വ്യാപനം എന്ന് പറയുന്നത് കേവല താതാത്മ്യമാണ്. ആ താതാത്മ്യം എന്ന് പറയുന്നത് കേവല ബോധമാണ്, അറിവാണ്. അഹം അഹമെന്നറിയുമ്പോ എന്താണോ അറിവിന് വിഷയമാകുന്നത് അതിൽ അതിൻ്റെ താതാത്മ്യം എന്നാണ് പറയുന്നത്. ഈ പിണ്ഡം പൂർണ്ണമായ അതിന് വിഷയമാകുന്നു, അതുകൊണ്ട് അതിന് താതാത്മ്യം വരുന്നു. മനസ്തർഹി, അതുകൊണ്ട് പറയുന്നു എന്നാ ഇന്ദ്രിയത്തെ വിടുക, സ്ഥൂല ദേഹത്തോടെ മനസ്സാണെന്ന് കരുതിയാലോ. അറിയുന്നവൻ മനസ്സാണ്, അതാണ് അറിയുന്നവന്റെ സ്വരൂപം, അതാണ് പരമാർത്ഥം, അതാണ് അദ്വൈതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അതും അസംബന്ധമാണ്. മനസ്സോവിഷയത്വാത് രൂപാധിവ ദൃഷ്ടിത്വാദ്യനുപത്തി പറയുന്നില്ല. മനസ്സും വിഷയമാണോ എന്നർത്ഥം. മനസ്സെന്തിനു വിഷയമായിരിക്കുന്നു? അറിവിന് വിഷയമായിരിക്കുന്നു. അതങ്ങനെ മനസ്സറിവിന് വിഷയമായിരിക്കുന്നു. പലർക്കും സംശയം മനസ്സെങ്ങനെ അറിവിന് വിഷയമാകുന്നു. കാമം, ക്രോധം, ഈർഷ്യ, ഭയം, ലജ്ജ, ഇതിനെല്ലാം ചേർത്ത് നമ്മൾ പറയുന്നതാണ് മാനസിക വികാരങ്ങൾ എന്ന് പറയുന്നത്. പാലിന്റെ വികാരം എന്ന് പറഞ്ഞാൽ പാല് തന്നെ. മാനസിക വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ. ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ഈ ശരീരത്തെ നോക്കുക, ഈ ശരീരത്തിൽ എവിടെയെങ്കിലും ആണോ അത്? എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ അത്? കൈയാണോ കാലാണോ മൂക്കാണോ? അല്ല. ഇനി മസ്തിഷ്കത്തെ ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കുക, അവിടെ എവിടെയാണ് കാമക്രോധങ്ങളിരിക്കുന്നത്? അവിടെയൊന്നും കാണാനില്ലല്ലോ. ഇതെല്ലാം കാണുന്നത് പ്രകടമാകുന്നു മനസ്സിലാണ്, ജാഗ്രതയിലായാലും ശരി സ്വപ്നത്തിലായാലും ശരി. അവിടെ പറയുന്ന എന്താണ്? അതിനെ അനുഭവിക്കുന്നു, അതിൻ്റെ വളരെ തീവ്രമായ അനുഭവങ്ങളുണ്ടാകുന്നു. അപ്പൊ അതിനെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായി? അത് അറിവിന് വിഷയമായി. അത് മനസ്സ് തന്നെയാണ്, എന്താ മനസ്സെന്ന് വേറിട്ടൊന്നുമല്ല. അത് ശരീരമെന്ന് പറയാൻ പറ്റില്ല, കാരണം ശരീരം കാമമല്ലല്ലോ. ആ അനുഭവത്തിന് ഈ ശരീരം നിമിത്തമായി തീരാം, കരണങ്ങൾ നിമിത്തമാകാം. പക്ഷെ അതെന്താണ്? സാധനം എന്താണ്? അത് മനസ്സ് തന്നെയാണ്. അതിന് മനസ്സിന്റെ പരിണാമം എന്ന് പറയും. അത് മനസ്സിന്റെ പരിണാമം അറിവിന് വിഷയമാകുന്നു, അതുകൊണ്ടാണ് മനസ്സ് വിഷയമാകുന്നു എന്ന് പറയുന്നത്. അത് പറയുന്നു, ഞാൻ ക്രോധിയാണ്, ഞാൻ കാമിയാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ഈ പറയുന്നിടത്തെല്ലാം മനസ്സിൻ്റെ വിഷയങ്ങളായിരിക്കുന്ന സുഖ ദുഃഖാദികളാണ് അറിവിന് വിഷയമാകുന്നത്. അവിടെ മനസ്സ് വിഷയമായി. മനസ്സ് അനുഭവ വിഷയമായ ഒന്നാണ് ഈ രീതിയിൽ. അങ്ങനെ അദ്വൈതികളുടെ നിലപാടാണ് ഇതെല്ലാം മനസ്സാണ് എന്നുള്ളത്. അസമയം തർക്കിയന്മാരും മറ്റും പറയും മനസ്സ് വേറെ സുഖം വേറെ എന്ന് പറയും. അദ്വൈതി അതിനോട് യോജിക്കുന്നില്ല. ഇതെല്ലാം മനസ്സാണ്. അത് അവിടെ സാഖ്യന്മാരുടെ പ്രക്രിയയെ സ്വീകരിച്ചിരിക്കുന്നു. അതിസൂക്ഷ്മമായ പ്രകൃതി പരിണമിച്ചുണ്ടായതാണ് ഇതെല്ലാം. പ്രകൃതിയുടെ പരിണാമമാണ്. അതിനെ അറിവ് വിഷയമാക്കുന്നു എന്നേ ഉള്ളൂ. അത് അന്ധക്കണ്ണ രൂപത്തിൽ പരിണമിക്കുന്നു. അപ്പോൾ അത് സ്വദുഃഖാദികളാകുന്നു. അതിന് പൊതുവായിട്ട് അന്ധക്കരണമെന്നോ മനസ്സെന്നോ ബുദ്ധിയെന്നോ എന്ത് പേര് വേണോ പറയാം, അവിടെ ഒന്നാണ്, വ്യത്യാസമില്ല. അന്ധക്കരണം എന്നുള്ള അന്ധക്കരണത്തിന് ഈ പേരുകളെല്ലാം ഉണ്ട്, മനസ്സ് ബുദ്ധി എല്ലാം. മനസ്സിനടുത്ത് മനസ്സിനെ വിഭജിക്കുന്നിടത്ത് മനസ്സ് വേറെ ബുദ്ധി വേറെ എന്നൊക്കെ പറയും. ഒന്നും ഒന്നും രണ്ടെന്ന് കുട്ടികളെ കണക്ക് പഠിപ്പിക്കുന്നവരേ ഉള്ളൂ. കണക്ക് അതുകൊണ്ട് തീരുന്നില്ലല്ലോ, തുടക്കം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ അന്ധകരണം ഇത് തന്നെയാണ് സ്വദുഃഖാദി രൂപത്തിൽ ഉള്ളിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളെന്ന് പറയുന്ന ഇവിടെ ഈ മനസ്സിനെയാണ് ഉള്ളെന്ന് പറയുന്നത്. ആ മനസ്സിൽ തന്നെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരേ ഒരു ജലം തിരയായും നുരയായും തരംഗമായും എല്ലാം പരിണമിക്കുന്നു പോലെ. അതറിയുന്നുണ്ടല്ലോ, അതല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ അതാണല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഈ വേദാന്തമല്ല, തലയ്ക്കകത്ത് അടിച്ചു കയറ്റുന്നു എന്നിട്ട് രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം അത് എന്റെ പരിണാമം അവസാനിക്കാത്ത ഒരു പരിണാമമാണ്. ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനോട് ഈ അറിവ് താതാന്യപ്പെടും. എങ്ങനെയാണോ ഈ സ്ഥൂല ശരീരത്തോട് താതാന്യപ്പെട്ടിട്ട് ഞാനിത് എന്ന് പറയുന്നത്, ഈ പിണ്ടത്തെ ചൂണ്ടി അതുപോലെ ആ സുഖദുഃഖാദികളോടുകൂടി താതാന്യപ്പെട്ടിട്ട് പറയും, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അവിടെ അറിവ് മനസ്സോപി വിഷയത്വ ഭാഷകാര്യത്തിലേ പറഞ്ഞു. എങ്ങനെ വിഷയാകുന്നു എന്നൊക്കെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് വീണ്ടും നമ്മളൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. രൂപാധിപ ദൃഷ്ടിത്വാദ്യ അനുഭൂതി. അതുകൊണ്ട് ആ മനസ്സും ദൃഷ്ടാവാകത്തില്ല. എന്തുകൊണ്ട്? ഈ കാണുന്ന രൂപം, ആകൃതി, നിറം ഇതെല്ലാം വിഷയമായതുകൊണ്ട് തന്നെ അതറിവല്ല. എന്നുവെച്ചാൽ കാണുന്നവന്റെ സ്വരൂപമല്ല അത്, മറിച്ച് കാണുന്നവന്റെ വിഷയമാണ്. അതുപോലെ മനസ്സും വിഷയമായതുകൊണ്ട്, സുഖദുഃഖാദി രൂപത്തിന് വിഷയമായതുകൊണ്ട് അതും അറിയുന്നവന്റെ സ്വരൂപമല്ല, മറിച്ച് അറിയുന്നവന്റെ വിഷയമാണ്. അപ്പോൾ അറിയുന്നവനായിട്ടാണ് അത്. അറിവാണ് അറിയുന്നവൻ, സച്ചിദാനന്ദമാണ് അറിയുന്നത്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മൂല്യമില്ലാതെ പോകും. ആൾക്കാർ ചോദിക്കും, അറിവോ? ഞാൻ ഈ മറന്നു പോകുന്ന അറിവ് അതാണോ ആത്മാവ് എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അവിടെ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. കടുത്ത രണ്ട് പ്രയോഗങ്ങളൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും, സച്ചിദാനന്ദം. അപ്പോൾ സമാനം വരുമോ? സച്ചിദാനന്ദ സത്താണ്, ആനന്ദമാണ്, ശരി എന്ന് അംഗീകരിക്കാം. ഈ അദ്വൈതികൾ മറ്റുള്ളവരെ പേടിയാക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അറിവെന്ന് പറഞ്ഞാൽ പക്ഷെ അത് പോരാതെ വരും. അതുകൊണ്ട് രൂപാധിപ ഏതാണോ വിഷയമാകുന്നത് അത് സ്വരൂപമല്ല. അതുകൊണ്ടിവിടെ സുഖദുഃഖാദികൾ, മാനസിക പരിണാമരൂപത്തിലുള്ള സുഖദുഃഖാദികൾ അറിവിന് വിഷയമാകുന്നു, അതുകൊണ്ട് സ്വരൂപമല്ല. അതിനെയും തള്ളി തസ്മാ അന്തസ്ഥം വ്യതിരിക്തം ആദിത്യാധിപതി സിദ്ധം. ഇത് അതുകൊണ്ട് ഇത്രയും സിദ്ധമായി. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന അറിവ് നേരത്തെ പറഞ്ഞു ആദിത്യനെ പോലെയാണ്. ആദിത്യന്റെ പ്രകാശം എങ്ങനെയാണോ ഈ ചക്ഷുരിന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടി ശിലീന്ദ്രിയത്തിന്റെ പ്രകാശം എന്ന് പറയുന്ന അതും ആദിത്യന്റെ പ്രകാശം തന്നെയാണ്, രണ്ടും തൈജസ്സുമാണ്. ഉള്ളിൽ പറയുന്നത് ആദിത്യനിലിരിക്കുന്ന ആ പുരുഷൻ തന്നെയാണ് ഈ കണ്ണിലിരിക്കുന്ന പുരുഷന്. അപ്പൊ ഭൗതികമായ പ്രകാശം എന്നുള്ളതിനൊക്കെ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും, നമ്മൾ പുതിയ ശാസ്ത്രത്തിന് പഠിക്കും, ഒരേ ഊർജം തന്നെ, ഒരു വ്യത്യാസമില്ലെന്ന് പറയും. അതുകൊണ്ട് കണ്ണിന്റെ സഹായത്തോടു കൂടി എന്ന് പറയണ്ട, രണ്ടും ഒന്ന് തന്നെ. എങ്ങനെയാണോ ഇരളിനെ നീക്കി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് അതുപോലെ അതിന് ഇരള് തന്നെ നീക്കുക, വസ്തുക്കളെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നൊരു ധർമ്മമുണ്ട്. അതെന്താ? അതിന്റെ സ്വഭാവം തന്നെയാണ്. വേറെ ആരും കൊടുത്തല്ല, പഞ്ചഭൂതങ്ങളുണ്ട്. അത് തേജസ്സിനെ ഇരുളിനെ മാറ്റുക, പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ആ സ്വഭാവം കൊടുത്ത് മറ്റാരും അല്ല, ഭൂമിയോ വായുവോ ജലമോ ആകാശമോ അല്ല, അതിന് സ്വയം കെട്ടിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവം എന്ന് പറയുന്നു, അതതിന്റെ സ്വഭാവമാണ്. അങ്ങനെ സ്വഭാവവിശേഷത്താൽ നേരത്തെ പറഞ്ഞാണ് എങ്ങനെയാണോ പ്രകാശം ഇരുളിനെ മാറ്റി മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ അറിവില്ലായ്മ മാറ്റി ഉള്ളിലിരുന്ന് സർവത്തെയും പ്രകാശിപ്പിക്കുന്നതായ അറിവ്, അതാണ് അറിയുന്നവന്റെ സ്വരൂപം. മറിച്ച് സംഘാതമായ ദേഹമോ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിസൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളോ അതിനും പിന്നിലിരിക്കുന്ന അവയ്ക്ക് സഹായകമായിരിക്കുന്ന മനസ്സോ അല്ല. തസ്മാ അന്തസ്ഥം, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. വ്യതിരിക്തം, അത് ഇവയിൽ നിന്ന്, ഈ സംഘാതത്തിൽ നിന്ന് വ്യതിരിക്തമാണ്. ആദിത്യാദി ജ്യോതിസ്സുകളെ പോലെ വിധിസിദ്ധമായി. നമ്മുടെ ഭാഷകാരൻ വിശദമാക്കിയിരിക്കുകയാണ്. യുദുക്തം കാര്യകരണ സംഘാത സമാന ജാതീയമേവ ജ്യോതിരന്തരം അനുമേയം ആദിത്യാദിഭി സമാന ജാതീരേവ ഉപക്രിയമാണത്വാദി തദസത്. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഭാഗമാണ്, പൂർവപക്ഷമായിട്ട് അതിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന സിദ്ധാന്തമായി അതിനെ നിഷേധിക്കാൻ വേണ്ടി. ഉപകാരി ഉപകാരക ഭവസ് അനിയമ ദർശനാത് കഥം പാർത്ഥിവേഹി ഇന്ദ്രി ഇന്ധനൈഹി പാർത്ഥിവത്വ സമാന ജാതീഹി തൃണ ഉലപാദിഭി അഗ്നിഹി പ്രജ്വലന ഉപകാര ക്രിയമാണോ ദൃശ്യതെ നാവതമാന ജാതിരേവ അഗ്നി ജ്വലന ഉപകാര സർവത്ര അനുമേഹ സേന ഉദഗേനാഭി പ്രജ്വലന ഉപകാരോ ഭിന്ന ജാതിയേന വൈദ്യുതസ് അഗ്നി ജാഠരസ ക്രിയമാണോ ദൃശ്യത്തെ. ഇവിടെ കുറച്ചു മുമ്പ് സിദ്ധാന്തി പറഞ്ഞു, ആത്മീയ അസ്യ ജ്യോതിർഭവതി, ഇവിടെ ജ്യോതിസായിരിക്കുന്ന ആത്മാവാണ്. അതിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പറഞ്ഞു, കാര്യകരണ വ്യതിരിക്ത അത് ഈ സംഘാതത്തിൽ നിന്ന് വേറെയാണ്. അവിടെ പറഞ്ഞു ആദിത്യാദി ജ്യോതിസ്സുകൾ ഉപകരി അത് ഇല്ലാതിരുന്നാലും ഉള്ളിലിരുന്ന് സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരു ജ്യോതി. അവിടെ പറഞ്ഞു ആത്മനായ വായു എം ജ്യോതിഷ ആസ്തി പല്യേതി കർമ്മകുരതി വിപല്യേതി, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനെ നിഷേധിക്കുന്നതുകൊണ്ടാണ് അതിനെ ഞാനിവിടെ വീണ്ടും വായിക്കുന്നത് എന്ന് പറഞ്ഞു. പറഞ്ഞു പൂർവക്ഷി പറഞ്ഞു സമാന ജാതീയനൈവ ഉപകാര ദർശന, ഇത് ആദിത്യാദി വിലക്ഷണം ജ്യോതിരാന്തരം സിദ്ധം. ആദിത്യാദി ജ്യോതിസ്സിൽ നിന്നും വിലക്ഷണമായൊരു പ്രകാശം ഉള്ളിലുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. അവിടെയാണ് പറഞ്ഞത് ഉപക്രിയമാണ് സമാന ജാതീയനൈവ ആദിത്യാദി ജ്യോതിഷ കാര്യഗണസംഘാതസ്യ ഭൗതികസ്യ ഭൗതികേന ഉപകാരക്രിയമാണ് ദൃശ്യത്തെ. അതാണ് ഇവിടെയും പറയുന്നത്, യദുക്തം കാര്യഗണസംഘാത സമാന ജാതീയമേവ ജ്യോതിരന്തരം അനുമേയം ആദിത്യാദി സമാന ജാതീയ ഉപക്രിയമാണ് ത്വാ. ഇവിടെ സിദ്ധാന്തി പറഞ്ഞത് എങ്ങനെയാണോ സൂര്യൻ പ്രകാശിപ്പിക്കുന്ന അതുപോലെ ഒരു പ്രകാശം ഉള്ളിലിരുന്ന് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു എന്നാണ്. ചാർവാകൻ പറയുന്ന അത് പറയുന്നത് ശരിയല്ല. കാരണം ഉപകാരഭാവങ്ങൾ സമാനമായ വസ്തുക്കളിലേക്കാണ്. ആദിത്യനെന്ന് പറയുന്നത് ഭൗതികമായ ഒരു വസ്തുവാണ്, ഭൂതകാര്യമാണ്. അതിനെ പഞ്ചഭൂതകാര്യമെന്നും പറയാം. അത് പ്രകാശിപ്പിക്കുന്നത് പഞ്ചഭൂതാത്മക പദാർത്ഥങ്ങളെയാണ്. ഭൂതം ഭൂതത്തെ പ്രകാശിപ്പിക്കുന്നു. അതങ്ങനെ സംഭവിക്കൂ. ജഡം ജഡത്തെ പ്രകാശിപ്പിക്കുന്നു. ആദിത്യൻ ജഡമാണ്, അത് പ്രകാശിപ്പിക്കുന്ന ഈ വസ്തുക്കളുമെല്ലാം ജഡങ്ങളാണ്. അപ്പൊ ജഡം ജഡത്തെ പ്രകാശിപ്പിക്കത്തുള്ളൂ. നിങ്ങളെന്താ പറയുന്നത്? ഭിന്ന സ്വഭാവമുള്ള ഒന്ന്, അതായത് ഈ ജഡത്തിൽ നിന്നും ഭിന്നമായ സ്വഭാവമുള്ള അറിവ് ജഡത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ്. അത് നിങ്ങൾ ഉദാഹരണമായി പറയുന്നത് ആദിത്യൻ പ്രകാശിപ്പിക്കുന്ന പോലെ. ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും തമ്മിൽ, ഏതിനാണോ ദൃഷ്ടാന്തം പറയുന്നതും തമ്മിൽ യോജിപ്പില്ല ഇവിടെ. മറ്റത് അംഗീകരിക്കുന്നു, ആദിത്യൻ ജഡത്തെ പ്രകാശിപ്പിക്കുന്നു. അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ജഡമാണ്, ഒന്നിനും മറ്റൊന്നിനും പ്രകാശിപ്പിക്കും. പക്ഷെ ചൈതന്യം ജഡത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് ഈ ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ കഴിയില്ല. അത് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എപ്പോഴും യുക്തിയാണ്. യുക്തിക്ക് നിദർശനമാണ് ദൃഷ്ടാന്തം എന്നും പറയും. ഒരു യുക്തി പറയുമ്പോൾ അതിന് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണം, അതവിടെ പ്രവർത്തിക്കുന്നു എന്ന്. അപ്പൊ ചൈതന്യം ജഡത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജഡം ജഡത്തെ പ്രകാശിപ്പിക്കുന്ന ഉദാഹരണം പറഞ്ഞു, ഇത് സ്വീകരിക്കാൻ കഴിയത്തില്ല. ജഡം പറയുന്ന എന്താണ്? അങ്ങനെ ഈ ജഡത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചൈതന്യമൊന്നുമില്ല. ഈ ജഡത്തെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം എന്താണ്? ഈ ജഡത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ആദിത്യനെ പോലെയുള്ള ഒരു പ്രകാശമാണ്. അതാണ് ഈ അറിവ്. അതുകൊണ്ട് ഉപകാരി ഉപകാരക ഭാവം സമാന ജാതികളിലേ കാണും. എന്നുവെച്ചാൽ ഉപകാരകമായി പ്രകാശം, ഉപകാരിയുമായി ഈ വസ്തുക്കൾ. ഒന്ന് മറ്റൊന്നിനെ ഉപകരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഉപകാരി ഉപകാരക ഭാവം എന്ന് പറയുന്നത്. അത് ഒരേ സ്വഭാവമുള്ള വസ്തുക്കളിൽ കാണുന്നു. അറിവ് വേറെയാണ്, വസ്തുക്കൾ വേറെയാണ്. അതുകൊണ്ട് ഇവ തമ്മിൽ ഉപകാരി ഉപകാരക ഭാവം വരില്ല എന്ന് വെച്ചാൽ അറിവിന് വസ്തുക്കളെ വിഷയമാക്കാൻ സാധ്യമല്ല. അതിനടുത്ത് സമാനം പറയുന്നു. ശാന്തി ശാന്തി ശാന്തി.